അടുത്ത് പറയുന്ന സിദ്ധാന്തമാണ് സ്വമിത്യേത ദക്ഷിണം ഉദ്ഗീതം ഉപാസീത. ഇവിടെ ശബ്ദം കൂടുതലാണ്, ശബ്ദം കൂടുതലാണ് ഇവിടെ. എനിക്ക് കുറയുന്നുണ്ട്, വിശേഷണപക്ഷം ഇപ്പൊ കുറഞ്ഞു വരുന്നു. വിശേഷണപക്ഷത്തെ ആണ് സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കണം പറഞ്ഞു. ഉദ്ഗീത് മന്ത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഓം ഓങ്കാരത്തെ ഉദ്ഗീതമായി ഉപാസിക്കുക, ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിശേഷണപക്ഷത്തിൽ അങ്ങനെ ഒരു അർത്ഥം കിട്ടത്തുള്ളൂ. അതാണ് വ്യാപ്തേ സർവവേദ സാധാരണ്യ സർവവ്യാപ്തി അക്ഷരം ഹ മാ പ്രസഞ്ജിത്യത ഉദ്ഗീത ശബ്ദേന അക്ഷരം വിശേഷ്യത കഥം നാം ഉദ്ഗീത അവയവഭൂത ഓങ്കാരോ ഗ്രഹീത. ഓം എന്ന് പറഞ്ഞാൽ സർവവേദ വ്യാപ്തമാണ്, എല്ലാ ഭാഗത്തുമുണ്ട്. അതിനെ ഒന്ന് ഉദ്ഗീതമായിട്ട് ഉപാസിക്കണ്ട, ഉപാസിക്കരുത്. ശ്രുതി പറയുന്ന എന്താണോ, ഉദ്ഗീത സാമത്തിന്റെ ഭാഗമായി വരുന്ന ഓമിനെ ഉദ്ഗീതമായി ഉപാസിക്കുക. ഇത്രേ പറയാനുള്ളൂ. പക്ഷെ അത് വെറുതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഉദ്ഗീത ശബ്ദേന അക്ഷരം വിശേഷ്യത്തെ കഥം നാമ ഉദ്ഗീത അവിഭൂത ഓങ്കാരോ ഗ്രഹീയത്തെ. ഉദ്ഗീതത്തിന്റെ അവയവമായിരിക്കുന്ന ആ ഓങ്കാരത്തെയാണ് ഉപാസിക്കേണ്ടത്. അതിനൊരു ചെറിയ ചോദ്യം, നിന്ന അസ്മിനവിപക്ഷേ സമാന ലക്ഷണം, അധ്യാസപക്ഷത്തിൽ ലക്ഷണം സ്വീകരിക്കേണ്ടി വരുന്നു. സമൂഹ മാണവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗുണീവൃത്തി എന്നും പറയും, നമ്മുടെ ലക്ഷണം എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. എന്തായാലും മാണവകൻ സമൂഹമല്ലല്ലോ. അപ്പോ ഇവിടെ ലക്ഷണം സ്വീകരിക്കേണ്ടി വരുന്നു. സമൂഹത്തിൻ്റെത് പോലെയുള്ള ക്രൗര്യം ശൗര്യം എല്ലാം ഉള്ളവൻ എന്ന ലക്ഷണയിലൂടെ സ്വീകരിക്കേണ്ടി വരും. അതുപോലെ ഇവിടെ ഓം ഉദ്ഗീതമല്ല, ഇവിടെയും ലക്ഷണം സ്വീകരിക്കേണ്ടി വരുമല്ലോ എന്നാണ്. നേരത്തെ അധ്യാസപക്ഷത്ത് ഉപേക്ഷിച്ചത് ലക്ഷണം സ്വീകരിക്കേണ്ടി വരുമെന്നാണ്. പക്ഷെ വിശേഷണപക്ഷത്തിലും ഓം ഉദ്ഗീതമല്ലാത്തതുകൊണ്ട് ഉദ്ഗീത ശബ്ദത്തിലൂടെ ലക്ഷണയിലൂടെ ഓമിനെ ബോധിക്കണമെന്ന് വരും. അതുകൊണ്ട് ഇവിടെ ആ ദോഷമുണ്ടല്ലോ എന്നാണ്. അസ്മിന വിപക്ഷേ സമാന ലക്ഷണം, ഉദ്ഗീത ശബ്ദസ്യ അവയവലക്ഷണാർത്ഥത്വ. പക്ഷെ വ്യത്യാസമുണ്ട്, ഇവിടെ അവയവലക്ഷണമാണ്, അത് കുറച്ച് ഭേദപ്പെട്ട ലക്ഷണമാണെന്നർത്ഥം. എന്നുവെച്ചാൽ ഉദ്ഗീതത്തിന്റെ അവയവമായ ഓമിനെ ഉദ്ഗീതമായി ഉപാസിക്കുക, അത് അവയവലക്ഷണം. ഉദ്ഗീത ശബ്ദത്തിലൂടെ അതിന്റെ അവയവത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അവയവലക്ഷണമെന്ന് പറയുന്നു. ഈ ലക്ഷണത്തിന് ഗ്രേഡ് കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട്. ഉദ്ഗീത ശബ്ദസ്യ അവയവലക്ഷണാർത്ഥത്വ, അവയവലക്ഷണമാണ് ഉദ്ഗീത ശബ്ദത്തിന്റെ അർത്ഥം. സത്യമേവ, ഏത് ശരിയാണ്. പൂർവക്ഷിയോട് സിദ്ധാന്തി പറയുന്നു, ഭാഷ്യകാരം പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാനും നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന വ്യത്യാസമുണ്ട്. ലക്ഷണായാമപി തു സന്നികർഷ വിപ്രകർഷോ ഭവത ഏവ, ലക്ഷണയിൽ തന്നെ സന്നികർഷ ലക്ഷണ വിപ്രകർഷലക്ഷണ എന്നെല്ലാം ഉണ്ട്. അതായത് വളരെ എളുപ്പം കാര്യം മനസ്സിലാക്കാവുന്ന സന്നികർഷ ലക്ഷണി വിപ്രകർഷ ലക്ഷണി അതെന്താണെന്ന് വിശദീകരിക്കും ഭാഷകാരൻ തന്നെ. അധ്യാസപക്ഷേ ഹി അർത്ഥാന്തരബുദ്ധി അർത്ഥാന്തരെ നിക്ഷിപ്യതേ ഇതി വിപ്രകൃഷ്ട ലക്ഷണം. അധ്യാസപക്ഷത്തിൽ ഒന്നിനെ പൂർണമായും വിട്ടിട്ട് മറ്റൊന്നിനെ മറ്റൊരർത്ഥത്തെ എടുക്കുന്നു ആണ് അധ്യാസപക്ഷത്തിൽ വരുന്നത്. അതിന് വിപ്രകൃഷ്ട ലക്ഷണമാണെന്ന് പറയും. സിംഹത്തെ ത്യജിച്ചിട്ട് അവിടെ ബ്രഹ്മചാരി എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നു, അതാണ് അധ്യാസപക്ഷ. ഹി അർത്ഥാന്തര ബുദ്ധി അർത്ഥാന്തര നിക്ഷിപ്പതേ, അർത്ഥാന്തര ബുദ്ധി എന്ന് വെച്ചാൽ സിംഹബുദ്ധി, അർത്ഥാന്തര എന്ന് വെച്ചാൽ മാണവകന്, നിക്ഷിപ്പതേ എന്ന് വെച്ചാൽ ബോധിപ്പിക്കുന്നു. ഇത് വിപ്രകൃഷ്ടാലക്ഷണം, അത് വിപ്രകൃഷ്ടാലക്ഷണം. വിശേഷണപക്ഷേത്വ അവയവി വചനേന ശബ്ദേന അവയവ സമർപ്പിത ഇതി സന്നികൃഷ്ട. അവയവിയെ കുറിക്കുന്ന ഒരു വാചകം ശബ്ദം വചനം അവയവത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് സന്നികൃഷ്ട ലക്ഷണം. ഉദാഹരണം പറയും, വിശേഷണപക്ഷേത്വ അവയവി വചനേന ശബ്ദേന അവയവിയുടെ വാചകമായ ശബ്ദം കൊണ്ട് അവയവ സമർപ്പിതെ അവയവത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞ സന്നികൃഷ്ട. സമുദായേഷു ഹി പ്രവൃത്ത ശബ്ദ അവയവേഷവി പ്രവർത്തമാന ദൃഷ്ട പടഗ്രാമാദിഷു. ഉദാഹരണം പറയണം, പടഗ്രാമാദികൾ പറയണം, പടോ തദ്ധ ഗ്രാമോ ദദ്ധ. ഇവിടെ പടം മുഴുവനായും ദഹിച്ചു പോയില്ല, വസ്ത്രം കുറച്ച് ദഹിച്ചു, ഗ്രാമം മുഴുവനായും ദഹിച്ചു പോയില്ല, കുറെ ഭാഗങ്ങളൊക്കെ കത്തിച്ചാമ്പലായി. അവിടെയും പറയുന്നുണ്ട് എന്താണ് പടോ ദഗ്ധ എന്ന് പറഞ്ഞാൽ, പടം എന്ന് പറയുന്ന അവയവി വാചകമാണ്, അത് ബോധിപ്പിക്കുന്നത് അതിന്റെ അവയവം ഒരു ഭാഗം ദഹിച്ച കാര്യമാണ്. അവയവി വാചക ശബ്ദം അവയവത്തെ ബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമം, ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും ചേർത്തിട്ടാണ്. അപ്പോ ഗ്രാമശബ്ദം അവയവി വാചകമാണ്, പക്ഷെ പറയുന്നു ഗ്രാമോ ദഗ്ധ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ കുറേയധികം വീടുകൾ കത്തി നശിച്ചു എന്നേ ഉള്ളൂ, മുഴുവൻ നശിച്ചില്ല. അപ്പോൾ അവയവി വാചകമായ ശബ്ദം അവയവത്തെയാണ് ബോധിപ്പിക്കുന്നത്, ഇതിനെ സന്നികൃഷ്ട ലക്ഷണമെന്ന് പറയും. ഇവിടെ എങ്ങനെ ഉദ്ഗീതം എന്ന് പറയുന്നത് ഓം ഉൾപ്പെടെയുള്ള മന്ത്രമാണ്, സാമമന്ത്രമാണ്, ഒരു ഉദ്ഗീത ശബ്ദം. അപ്പോൾ അവിടെ അവയവി വാചകമാണ്, അത് അവയവമായ ഓമിനെ മാത്രം ബോധിപ്പിക്കുന്നു, അതുകൊണ്ടത് സന്നികൃഷ്ട ലക്ഷണമാണ്. അങ്ങനെ ലക്ഷണം സ്വീകരിക്കുന്നതിന് ദോഷമില്ല. ഇതൊക്കെ പൊതുവായി സ്വീകരിച്ചിരിക്കുന്ന കാര്യം, ഭാഷകാരൻ കൃത്രിമമായി ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ ഇത്തരം യുക്തികളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇനി ഇത് ശരിയല്ലെന്ന് പറയണമെങ്കിൽ ഇതിന് മറയുക്തി കണ്ടുപിടിക്കുന്നു. അതില്ലാത്തടത്തോളം കാലം ഇത് സ്വീകരിക്കാം. ഇവിടെ ഉദ്ഗീത ശബ്ദത്തിലൂടെ ഉദ്ഗീതം ആയിട്ട് ഓമിനെ ഉപാസിക്കുക. ഉദ്ഗീതം അവയവി വാചകമാണെങ്കിലും അവയവമായ ഓമിനെ അത് ലക്ഷണയിലൂടെ ബോധിപ്പിക്കുന്നു, അതുകൊണ്ട് ദോഷമുണ്ട്. അതാണ് സമുദായേഷു പ്രവൃത്ത ശബ്ദ, സമുദായത്തിലുള്ള ശബ്ദം. ഉദാഹരണം ഇവിടെ ഉദ്ഗീതം, അല്ലെങ്കിൽ ഗ്രാമം, അല്ലെങ്കിൽ പട്ടം. അവയവേഷ്വഭി പ്രവർത്തമാനാദൃഷ്ട, അവയവങ്ങളിൽ ഒരു ഭാഗത്തിൽ അത് പ്രയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പടഗ്രാമാദിഷു പടഗ്രാമാദികളിൽ അതശ്ച, ഇനി സിദ്ധാന്തം പറയുന്നു, വ്യാപ്തേ ഹേതോർ ഓമിത്യേതക്ഷരം ഇത്യേതസ്യ ഉദ്ഗീതമേത്യേത വിശേഷണം. വ്യാപ്തേ ഹേതോഹു എന്ന് വെച്ചാൽ ഓം സർവവ്യാപിയാണ്, അത് ഉദ്ഗീതത്തിലുമുണ്ട്. അതുകൊണ്ട് ഓമിത്യേത അക്ഷരം എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് ഓം ഉദ്ഗീതം. ഓമിത്യേത അക്ഷരം എന്ന് പറയുന്നതിന്റെ വിശേഷം ഉദ്ഗീതം. അപ്പോൾ ഓം എന്ന അക്ഷരത്തെ ഉദ്ഗീതമായി ഉപാസിക്കുക എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളാണ് അമ്മനാനം, വേദ അധ്യയനം ചെയ്യുന്ന ഒരാളാണ് ഇക്കാര്യത്തിൽ അധ്യയനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബോധമുണ്ടാകണമെന്നില്ല, വരണമെന്നില്ല. അപ്പോൾ അവിടെ അർത്ഥബോധം ഉണ്ടാവണമെങ്കിൽ അത് വിചാരം ചെയ്ത് എങ്ങനെ ഓം എന്ന് പറയുന്നതിനെ ഉദ്ഗീതമായി വാസിക്കുന്നു എന്ന് വെളിപ്പെടുത്തണം. അതാണ് ഭാഷകാരം ചെയ്തിരിക്കുന്നത്. അത വ്യാപ്തേ ഹേതുഹു ഓമിത്യേത അക്ഷരം ഇത്യേതസ്യ ഉദ്ഗീതമിത്യേത വിശേഷണം. ഓമിത്യേത അക്ഷരം എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് ഉദ്ഗീതം. ഇത് സമഞ്ജസം, വ്യാപ്തേശ്ച സമഞ്ജസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത നിരപദ്യം ദോഷരഹിതം, ഇത് വ്യക്തമായും ധരിക്കാം, ഉപാസകന് ധരിക്കാം. സർവവ്യാപ്തിയക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? സർവവ്യാപ്തിയക്ഷരം എന്നുള്ളത് എങ്ങനെ ഉണ്ടായി? സർവവ്യാപ്തം അക്ഷരം എന്നല്ലേ വേണം? സർവം അത് തെറ്റാണോ പഠിച്ചത്? വ്യാപ്തി ഇവിടെ സൂത്രത്തിൽ നോക്കുക എന്താണ്? വ്യാപ്തേഹേ, വ്യാപ്തിയുടെ പഞ്ചമിയാണെന്ത്? വ്യാപ്തേഹേ. അതിനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് വ്യാപ്തി രൂപം അക്ഷരം ഭാവാർത്ഥം. അതിൽ വ്യാപ്തി എന്ന് വരും, വ്യാപ്തം എന്നും പറയാം. അതായത് പറയുന്നത് ഭക്തി ഭാഗം എന്ന് പറയുന്നത് രണ്ടു രൂപത്തിലും പറയാം. അതിന്റെ സംശയങ്ങളൊക്കെ തീർന്നെങ്കിൽ കൃദന്തം പഠിക്കണം. കൃദന്തം പഠിക്കണമെന്നുണ്ടെങ്കിൽ തിങ്ങന്ത ശരിക്ക് പഠിക്കണം. തിങ്ങന്തത്തിലെ സൂത്രങ്ങളും പ്രക്രിയയൊക്കെ മനസ്സിലാക്കിയാൽ അതുവരെ ക്ഷമിക്കുക, ഇതിന്റെ എല്ലാ സമാധാനം അവിടെ വരും. ഇവിടെ ഇതിനിടയ്ക്ക് നമ്മൾ ഓരോന്ന് പ്രധാനം അനുസരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്രധാനമായൊക്കെ വിടുകയാണ്. എന്നിട്ട് കൂടിയും ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതെന്നാ തീരുന്നത് എന്ന് പ്രതീക്ഷയിരിക്കുന്നവരുണ്ട്. ഇത് തീർന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് തീർന്നിട്ട് വേറെന്തോ ഭയങ്കരമായ എന്തോ സംഗതി ചെയ്യാനുണ്ട്, സാധിക്കാനുണ്ട് എന്ന് തോന്നും. അടുത്ത് 19-ാമത്തെ സൂത്രം, 10-ാമത്തെ അധികാരം. ഇവിടെ ഉപാസനയിലെ ചില വിശേഷതകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ആരും ഉപാസിക്കില്ല എന്നുള്ള ഉറപ്പാണ്. എന്നാലും തത്വജ്ഞാനം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഉപകരിക്കും. പക്ഷെ ഭാഷകാരൻ പറഞ്ഞപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചത്, ഉപാസകന്മാർ ഒരുപാടുണ്ടായിരുന്നു, അവരെല്ലാം ഉപാസിക്കുമായിരുന്നു, അവർക്ക് ആ ഉപാസനയ്ക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാലം മാറി, പിന്നെ ഭാഷകാരൻ ഒരിക്കലും മനസ്സിൽ പോലും കണ്ടില്ല ഇത് ഒരു കാലത്ത് ശൂദ്രന്മാരും സ്ത്രീകളും ഒക്കെ പഠിക്കുമെന്നുള്ളു, ചിന്തിക്കുമെന്നുള്ള കാര്യം. അതും വന്നു. അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. സമാന ഏവം ച അഭേദാത് വാചസ്നേ ശഖായാം അഗ്നിരഹസ്യേ ശാണ്ഡില്യ നാമാങ്കിത വിജ്ഞാത തത്ര ച ഗുണാഹ ശ്രൂയന്തി. അവിടെ എന്തോ വിട്ടുപോയിരിക്കുന്നു. വിദ്യ വിജ്ഞാത അത് ഈ പുസ്തകത്തിലില്ല. അപ്പൊ നിങ്ങൾ പുസ്തകത്തിലൊക്കെ നോക്കുന്നുണ്ട്, അവിടെ പുസ്തകത്തിൽ ഇതിലില്ലാത്തത് വലിയൊരു ദോഷമെന്ന് പറയാൻ പറ്റില്ല. കാരണം ശാണ്ഡില്യ നാമാങ്കിത വിജ്ഞാത വിദ്യ എന്നുള്ള അവിടെ നമ്മൾ അധ്യായിച്ചോണ്ടാണ്. കാരണം ഇവിടെ ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. വിദ്യ എന്നോ ഉപാസന എന്നോ ഒക്കെ ചേർത്താലും മതി, പക്ഷെ ഉണ്ടെങ്കിൽ സംശയമുണ്ട്, വായിക്കുമ്പോൾ സംശയം വരത്തില്ല. വാചസ്നേയ ശാഖയിൽ അഗ്നിരഹസ്യ ബ്രാഹ്മണത്തിൽ ശാണ്ഡില്യ വിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട് എന്നാണ് പറയുന്നത്. തത്ര ച ഗുണാഹ ശ്രൂയന്തി, അവിടെ ചില ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഗുണമെന്ന് പറയുമ്പോൾ ആ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന വിശേഷങ്ങളാണ് ഗുണങ്ങൾ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉപാസിക്കണം, അതിനാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. സാത്മാനം ഉപാസീത മനോമയം പ്രാണശരീരം ഭാരൂപം ഇത്യങ്ങൾ. ആത്മാനു ഉപാസീത, ഇവിടെ പ്രത്യേകത ഇവിടെ ആത്മ ഉപാസനയെ കുറിച്ച് പറയണം. മുമ്പ് പറഞ്ഞിടത്തെല്ലാം എന്താണ്, ഓം എന്ന് പറയുന്ന അക്ഷരത്തെ ഉദ്ഗീതമായിട്ട് ഉപാസിക്കാൻ പറഞ്ഞു. പിന്നെ മറ്റു പല ഉപാസനകളും പറഞ്ഞു. അവിടെ ആത്മ ഉപാസന വന്നു. ഇവിടെ നേരിട്ട് ആത്മ ഉപാസനയെ കുറിച്ച് പറയണം. ആത്മോപാസന, അപ്പൊ ആരായി ആത്മോപാസന ചെയ്യുന്നു? ഭാഷകാലം വരുന്ന യോഗികൾ ആത്മാവിനെ ഉപാസിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ ഉപാസിക്കുന്നവരെയാണ് യോഗികളെന്ന് പറയുന്നു. അപ്പൊ യോഗവിദ്യ എന്ന് പറയുന്നത് ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് അത് ആത്മോപാസനയാണ്. അങ്ങനെ യോഗികൾക്ക് ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആത്മാനു ഉപാസീത, ഉപാസീത എന്ന് പറയുന്നതിന് പകരം സാറിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏത്? വേദ. അറിയുക എന്ന് ഉപയോഗിക്കും, പക്ഷെ പൊതുവെ വേദ എന്ന് ഉപയോഗിക്കും. എങ്ങനെ മനോമയം, മനോമയനായി പ്രാണശരീരനായി. മനസ്സ് എന്ന് പറയുന്നു ഉപാധി ഉള്ളവൻ ആയതുകൊണ്ട് മനോമയൻ എന്ന് പറയുന്നു. മനസ്സിലൂടെ യോഗി സാക്ഷാത്കരിക്കുന്നുണ്ട് മനോമയൻ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഭാഷകാരം വ്യാഖ്യാനിക്കും. പ്രാണശരീരനാണ്. പിന്നെ ഭാരൂപം, ഭാ പ്രകാശം, ജ്ഞാനസ്വരൂപനാണ്. ഇങ്ങനെയൊക്കെ ധ്യാനിക്കണം. അത് ശാണ്ഡില്യ വിദ്യ. തസ്യാമേവ ശാഖായാം, അതേ വാചസനെ ഈ ശാഖയിൽ തന്നെ ബൃഹദാരണ്യ, അത് കഴിഞ്ഞു വരുന്ന ഭാവമാണ് ബൃഹദാരണ്യ. പുനഃപഠ്യതേ മനോമയോയം പുരുഷോ ഭാസത്യ തസ്മിൻ അന്തർഹൃദയേ ദാഗ്രഹിർവാ യവോ വാ സ ഏഷ സർവസ്യ ഈശാനഃ സർവസ്യ അധിപതി സർവമിതം പ്രശാസ്തി യദിദം കിഞ്ച. ഇങ്ങനൊരു വാസനയെ കുറിച്ച് പറയുന്നുണ്ട് ബൃഹദാരണ്യത്തിൽ ആറാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ. ഉപാസനയുടെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തതൊന്നും ഓർമ്മയില്ല. മനോമയോയം പുരുഷ, ഇത് ഇവിടെ ഭാഷ്യകാരം പറയും, ഇത് യോഗികൾ ആത്മാവിനെ ധ്യാനിക്കുന്നു. ആത്മധ്യാനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഇത് ആത്മാ ജ്ഞാനത്തിന് വേണ്ടിയല്ല, ആത്മാ ധ്യാനത്തിലൂടെയുള്ള സാക്ഷാത്കാരത്തിന് പറഞ്ഞിരിക്കുകയാണ്. യോഗികൾ അങ്ങനെയാണല്ലോ. അത് മനോമയൻ എന്ന് പറയുന്നത് എന്താണ്? മനസാ, മനസ്സുകൊണ്ട് യോഗി ദൃശ്യതേ യോഗി ബിഹി, ഭാഷകാരൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ. മനസ്സുകൊണ്ട് യോഗികളാൽ ദർശിക്കപ്പെടുന്നത്. ഇരുന്നിങ്ങനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ യോഗികൾക്ക് ആത്മാവിന്റെ ദർശനം ഉണ്ടാവും, ആത്മദർശനം ഉണ്ടാവും. ജ്ഞാനം ആയിട്ടെന്താ, യോഗിയും അങ്ങനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ യോഗിക്കും ദർശനമുണ്ടാവും, ജ്ഞാനിക്കും ദർശനം, അതായത് ജ്ഞാനം ഉണ്ടാവും. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? എന്താണ് അത്? ഉപാസനയുടെ ഫലമായിട്ടാണ് യോഗിക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്. ഇത് ഉപാസനയ്ക്കാണ് യോഗി കാണുന്നു എന്നും പറഞ്ഞു, ഇത് ജ്ഞാനമല്ല എന്നും പറയുന്നു. അത് നേരത്തെ പറഞ്ഞല്ലോ, തത്വജ്ഞാനം വരെ ഉപാസന വരെ, ഇത് ഉപാസനയാണ്. അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ യോഗിയും സാക്ഷാത്കരിക്കുന്നു, തത്വജ്ഞാനിക്കും ജ്ഞാനം ഉണ്ടാകുന്നു. എന്താ വ്യത്യാസം? രണ്ടാത്മാവുണ്ട, എല്ലാം ഒന്ന് തന്നെയല്ലോ സാധനം. പിന്നെന്താ വ്യത്യാസം? യോഗിക്ക് സ്വാഭാവികമായ, അതുതന്നെ യോഗി അതിനെ സ്വാഭാവികമായിട്ടാണ് ഗ്രഹിക്കുന്നത്. മനോമയനായി ഉപാസിക്കുമ്പോൾ അത് ഈ ഭാഗത്തിൽ പറയും, എങ്ങനെ ഉപാസിക്കുന്നു അവൻ അങ്ങനെ ഫലം. അത് മാത്രമല്ല, ഇവിടെ അവസാനം ഫലം പറയുന്നുണ്ട്. ഈ അഞ്ചാമത്തെ മന്ദിരത്തിലും ആറാമത്തെ മന്ദിരത്തിലും ഏഴാമത്തെ ഭാഗത്തുമെല്ലാം പലതരത്തിൽ ഉപാസിക്കുന്നതിനെ കുറിച്ച് പറയണം. ആത്മാവിനെ ഓരോടത്തും ഓരോ ഫലങ്ങളും പറയുന്നുണ്ട്. ഇവിടെ സമീതം പ്രശാസ്തി, അങ്ങനെ ഈ തരത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട്. അവൻ സർവത്തിന്റെയും പ്രശാസനം ചെയ്യുന്നവനായി തീരുന്നു, അവൻ ആധിപത്യം ഉണ്ടാകുന്നു. ആധിപത്യം ഏത് തരത്തിലാണ് എന്നൊന്നും പറയുന്നില്ല. അവൻ സർവത്തെയും, ഇവിടെ എന്തുണ്ടോ സർവത്തിനും അവൻ അധിപതിയാകും. അപ്പോൾ പലതരത്തിലും അത് മനസ്സിലാക്കാം. അപ്പോൾ യോഗി ഒരുപാട് സ്വാധീനം ഉണ്ടാകുന്നു, അങ്ങനെ പറയാം. അങ്ങനെ മനസ്സിലാക്കാം. ഇനി അണിമാതി ഐശ്വര്യങ്ങൾ പ്രാപിച്ചിട്ട് അങ്ങനെ ഈ ലോകത്തേക്ക് നിയന്ത്രിക്കുന്ന ശക്തി ഉണ്ടാകുന്നു, അങ്ങനെ പറയാം. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ഫലം ഉണ്ടാകുന്നു. അപ്പോൾ ഫലമുണ്ടായേ തീരും. പിന്നെ വേറൊന്നും കൂടെയുണ്ട്. വേദത്തിലൊരു കാര്യം നിർദ്ദേശിച്ചു, അതിന്റെ ഫലവും നിർദ്ദേശിച്ചു. അത് ലോകത്തിലേതുപോലെയല്ല. ലോകത്തിലാണെങ്കിൽ ഒരു വാഴ കുഴിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൊലവെട്ടും, അത് നമുക്കറിയാം. അവിടുത്തെ കാര്യകാരണ ബന്ധം എന്താണ്? അധ്വാനിക്കുന്നു, വളം ചെയ്യുന്നു, വെള്ളമൊഴിക്കുന്നു, കൊലയുണ്ടാവുന്നു. അതൊരാൾക്ക് യുക്തിയുണ്ട്, അനുഭവം കൊണ്ട് ഒക്കെ മനസ്സിലാക്കാം. അത് വിചാര വിമർശനത്തിനൊക്കെ വിധേയമാണ്. എന്തുകൊണ്ട് കൊല ശരിയായില്ല? അയാൾക്ക് സമാധാനം കാണും. വളം ശരിയായില്ല, കാലാവസ്ഥ ശരിയായില്ല, പലതും പറയാൻ പറ്റും. കാര്യകാരണ ബദ്ധമായി ചിന്തിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ആൾക്കാർ കൃഷിയൊക്കെ നല്ലവണ്ണം ചെയ്ത് നല്ല ആദായമൊക്കെ ഉണ്ടാക്കുന്നത്. വേദത്തിൽ അതില്ല. വേദത്തിലൊരു കർമ്മം പറഞ്ഞ് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മവും ഫലവുമായിട്ടുള്ള ബന്ധം മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. പുത്രകാമ്യേഷ്ടി യാഗം ചെയ്തു കഴിഞ്ഞാൽ പുത്രനുണ്ടാവും. ഇപ്പം യാഗം ചെയ്താൽ എങ്ങനെയാണ് പുത്രനുണ്ടാകുന്നത്? അത് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റത്തില്ല. ഉണ്ടാകുന്നു അത്ര തന്നെ, ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അതീന്ദ്രിയമായൊരു വിഷയമാണ്. വേദം പറഞ്ഞിരിക്കുന്നു, ഗണപതി ഹോമം നടത്തി ലോട്ടറി അടിച്ച് എന്താ രണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും പറ്റും? പറ്റത്തില്ല. അങ്ങനെ ഒരു ഫലം സംഭവിച്ചാൽ കാര്യകാരണ ബന്ധം അവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേദത്തിലൊരു ഉപാസനയെ നിർദ്ദേശിച്ച് ഇങ്ങനെ ഉപാസിക്കുക. അവൻ സർവത്തിന്റെയും സർവത്തിനെയും പ്രശാസനം ചെയ്യുന്നു, ഭരിക്കുന്നവനായി തീരുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും എന്ന് ആസ്തികൻ വിശ്വസിക്കുന്നു. ആസ്തികന്മാരാണെങ്കിൽ അത് വിശ്വസിക്കത്തുമില്ല, അത് ചെയ്യത്തുമില്ല. ഇവിടെ ആസ്തികന്റെ കാര്യമാണ്. വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. അവിടെ കാര്യകാരണ ബന്ധം മനുഷ്യ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരീരി എന്ന് പറയുന്ന ഒരു യാഗമുണ്ട്. ആ യാഗം ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യും. യാഗവും മഴയുമായിട്ട് എന്താ ബന്ധം? മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓരോ വിശ്വാസങ്ങളാണ്. വിശ്വസിക്കുക എന്താണോ, ഇവിടെ യാഗം ചെയ്തപ്പോ ഏതൊരു ദേവനെയാണോ ഉദ്ദേശിച്ച് ചെയ്തത് ആ ദേവൻ സന്തോഷിച്ചു, പ്രസാദിച്ചു. അപ്പൊ ആ ദേവന്റെ കയ്യിലാണ് മഴ മേഘങ്ങളെല്ലാം ഉള്ളത്. ദേവൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വിട്ടു മഴ മേഘങ്ങൾ, മഴ പെയ്തു. അത് വിശ്വാസമാണ്. അവിടെ നമ്മുടെ യുക്തി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ദേവന്റെ കയ്യിലാണ് മഴ മേഘം. ദേവനും മേഘവുമായിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ബന്ധത്തിന് എന്താ പറയുന്നത് വേദത്തില്? അപൂർവം എന്ന് പറയുന്നത്. അപൂർവം എല്ലാം മീമാംസകരെല്ലാം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അപൂർവം എന്ന് പറയുന്ന ഒരു സംഗതിയെ യോജിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അതാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് യോഗികൾ ലോകത്തെ ഒക്കെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഉപാസനയുടെ ഫലം അത് അവരുടെ യോഗത്തിന്റെ ഫലമാണ്. അതെങ്ങനെയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുക തന്നെയാണ്. അപ്പോ അത് ലോകത്തിലും അങ്ങനെ കാണുന്നുണ്ട്. എന്താണോ യോഗികളുടെ സ്വാധീനം ലോകത്തിൽ നിൽക്കുന്നുണ്ട്. അവർ ലോകത്തെ സ്വാധീനിക്കുന്നു പല രീതിയിലും. ഓരോ ആശയങ്ങളൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്നു, അതൊക്കെ കാണുന്നുണ്ട്. അനേകായിരങ്ങൾ അവരെ പിന്തുടരുന്നു. അപ്പോൾ അതാണല്ലോ അവരുടെ പ്രശാസനം. അപ്പോ ലോകത്തെ ഭരിക്കുന്നവര് അവരെ മുമ്പിൽ ചെന്ന് വണങ്ങുന്നു. അപ്പോ എന്താ യോഗികൾ ഭരിക്കുന്നു എന്ന് പറയുന്നത്? ലോകത്ത് കാണുന്നുണ്ടല്ലോ, അത് ഉപാസനയുടെ ഫലവും പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഉപാസനയുടെ ഒരു വിശേഷം. അതിന് ഉപാസകന് അവിടെ തന്നെ ഫലങ്ങളും നിർദ്ദേശിക്കുന്നു. ഇനി വരുന്ന ഒരു ഭാഗത്തും അത് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ വിശേഷ ഫലം കൂടി അവിടെ നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഇവിടെ യോഗികൾ ദർശിക്കുന്നു എന്ന് പറയുന്നു ആത്മാവിനെ. ആത്മാവിനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അറിവുണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം യോഗികളെയും ജ്ഞാനി എന്ന് പറയും. ഒരിടത്ത് ജ്ഞാനി എന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല, കാരണം യോഗിക്കും ആത്മാവിന്റെ ദർശനം ഉണ്ടായില്ലേ. അപ്പോൾ യോഗിയും ജ്ഞാനി എന്ന് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ ഓരോ സന്ദർഭങ്ങളിലും പറയുമ്പോൾ അത് അവിടെ ജ്ഞാനി എന്ന് പറയുന്ന ഏതർത്ഥത്തിലാണ്, ഉപാസകൻ എന്നുള്ള അർത്ഥത്തിലാണോ അതോ തത്വജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണോ എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഉപാസകനെയും ജ്ഞാനി എന്ന് പറയും, അതിന് ദോഷമൊന്നുമില്ല, അങ്ങനെ പറയാം. കാരണം ഉപാസകനും ജ്ഞാനും ഉണ്ട്. പക്ഷെ ഉപാസകനൻ ഇങ്ങനെയുള്ള ഐശ്വര്യ വിശേഷങ്ങളെല്ലാം പ്രകടമായിരിക്കും എന്നാണ് പറയുന്നത്. അത് ചോദിക്കും ജ്ഞാനിക്കോ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല, കാരണം ജ്ഞാനിക്ക് അങ്ങനെയുള്ള ഫലങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജ്ഞാനിക്കൊരു ഫലമേ പറഞ്ഞിട്ടുള്ളൂ, എന്താണ് മുക്തി, വേറെ ഫലമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊന്നും ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇയാൾ ഉപാസകനാണോ അതോ തത്വജ്ഞാനിയാണോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. അതൊന്നും കണ്ടുപിടിക്കുന്നതിനുള്ള വഴികളൊന്നുമില്ല. ഒരാളെ കണ്ടു മനസ്സിലാകാനൊന്നും പറ്റില്ല. അതെല്ലാം വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. ഒരാളേത് മാർഗത്തിലൂടെ പോയി അയാള് എങ്ങനെ ആത്മാവിനെ അറിഞ്ഞു അതിനനുസരിച്ചിരിക്കും. അയാൾ യോഗിയാണോ അതോ തത്വജ്ഞാനിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് യോഗികളെയും ജ്ഞാനിയെന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ അവിടെ യോഗി ജ്ഞാനിയാകുമ്പോൾ അതിൻ്റെ വ്യത്യാസത്തെ മനസ്സിലാക്കണം. അവിടെ യോഗി ജ്ഞാനിയായിരിക്കുന്നു ഉപാസനയിലൂടെയാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. അവിടെ യോഗി തന്നെ ഉപാസനയിലൂടെ ഹിരണ്യഗർഭ പദവിയെ പ്രാപിക്കുന്നു, പലയിടത്തും പറയും. അപ്പോൾ പറയും ഹിരണ്യഗർഭ പദവിയെ പ്രാപിച്ചവൻ ജ്ഞാനിയാണെന്ന് പറയും. അപ്പോൾ യോഗിയാണ് ജ്ഞാനിയാണ്, കാരണം ഉപാസനയിലൂടെ മാത്രമേ അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റൂ. എന്നാൽ അവിടെ എത്തിച്ചേരുന്നയാള് ഉപാസനയിലൂടെ തന്നെ തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. പക്ഷെ ഉപാസനയുടെ ഫലമാണ് അത് കിട്ടിയ ആ സ്ഥാനം, വലിയ സ്ഥാനം. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, അതിനാ തുടങ്ങിയത്. ഉപാസനയിലൂടെയും ജ്ഞാനം ഉണ്ടാകുന്നു, ഉപാസകനും ജ്ഞാനിയാണ്. അതാണ് ഇവിടെ നമ്മൾ തുടങ്ങിയത് പറഞ്ഞത്. എന്നെന്താ പ്രശ്നം? ഉപാസനയുടെ ഫലമായി സിദ്ധിയും പറഞ്ഞു. എന്താണ് സർവ പ്രശാസനം ഫലവും പറഞ്ഞു. ഇതൊക്കെ ശ്രുതി ഞാൻ പറയുന്നതല്ല, ശ്രുതിയെ ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നതാണെങ്കിൽ എന്താ അതിലെന്താ പ്രശ്നം? ശ്രുതി പറഞ്ഞാൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞാൽ ഇന്ന് വേണമെങ്കിൽ മാറ്റി പറയാം. ശ്രുതി പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല, അംഗീകരിച്ചേ പറ്റൂ. എന്താ പ്രശ്നം? ഇവിടെ ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞു. സഗുണ ബ്രഹ്മമെന്നോ നിർഗുണ ബ്രഹ്മമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ അതാ സ്ഥാനത്ത് കാണുന്നത് മാത്രമേ പറയൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയൂ. അതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പറയും, അല്ലാതൊന്നും പറയാറില്ല. ഒരു സന്ദർഭത്തിൽ ആവശ്യമുള്ളത് പറയും. എന്ന് പറയുന്നു ഭാഷകാരൻ പറയുന്നു. എന്നും ഭാഷകാരൻ പറയുന്നു. അതും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ, അത് പറയാത്തത് എന്റെ വായിലേക്ക് തിരികെ കയറ്റത്. അത് തന്നെ, അത് ബന്ധമില്ലാത്ത പറയരുതെന്നാ പറഞ്ഞു. ബന്ധമുണ്ടെങ്കിൽ അംഗീകരിക്കും, ബന്ധമില്ലാത്തങ്ങൾ പറഞ്ഞിട്ട് അത് എന്റെ മേലെ ആരോപിച്ച അത് പിന്നെ ചാനൽ ചർച്ച പോലെ ആയി പോകും. ഇല്ലാത്തത് പറയാൻ പാടില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഭാഷകാരൻ ഇത്രേ പറയുന്നുള്ളൂ, ഇവിടെ ഇനി കൂടുതൽ പറയുന്നില്ല. ബന്ധമില്ലാത്ത നമ്മൾ പറയേണ്ട കാര്യമുണ്ട്, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബൃഹദാരണ്യം 5:6:1 അതിന്റെ ഭാഷ നോക്കുക. നമ്മുടെ ഭാഷകാരൻ എഴുതി വെച്ചിട്ടുണ്ട് യോഗിഭി ദൃശ്യത്തെ, ഇത്രേ പറയുന്നു. സോണബ്രഹ്മ നിർഗുണ ബ്രഹ്മം ഒന്നും പറയുന്നു. അതൊക്കെ പറയുന്ന സന്ദർഭമുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കും. അതായത് അത്തരം ചില വാക്കുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ആശയക്കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അസ്ഥാനത്ത്, കാരണം ഇതെല്ലാം പറഞ്ഞു പറഞ്ഞ് ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടായിട്ടുള്ള കുറെ വാക്കുകളുണ്ട്. സമീത അദ്വൈതികൾ തന്നെയാണ് പറയുന്നത് അതോ മറ്റ് വേദാന്തികളാണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ ആരുടെ ഭാഷയാണ് ചർച്ച ചെയ്യുന്നത്? അതാ പറയുന്നു, അത് പറഞ്ഞെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഉപനിഷത്തിന്റെ ഭാഗം എടുത്ത് ഭാഷയെ നോക്കാൻ പറഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അത് അത് കൃത്യമായി ചോദിക്കണ്ടേ. സഗുണ ബ്രഹ്മം എന്ന് പറയുന്ന അദ്വൈതി തന്നെ ഉപയോഗിക്കുന്നു. അദ്വൈതി ഉപയോഗിക്കുന്നു, ദ്വൈതികളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന് കൂടുതൽ പ്രാധാന്യം വന്നത് രാമാനുജനും മറ്റും ഇതിന് ഭാഷ എഴുതിയതിന് ശേഷമാണ്. അവരാണ് അത് കൂടുതൽ സകല ഗുണ കല്യാണ നിധിയാണ് ഈശ്വരൻ എന്നും വന്നോ മറ്റും ഭാഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഈ സഗുണത്തിന് പ്രാധാന്യം വന്നത്. ഭാഷകാരൻ അതധികം ഉപയോഗിച്ചിട്ടില്ല, ഇല്ലാന്നില്ല, അധികം ഉപയോഗിച്ചിട്ടില്ല. പിൽക്കാലത്ത് തന്നെ വലിയ പ്രാധാന്യം വന്നു. അപ്പൊ പിന്നെ എന്താണ് വാഗ്വാദങ്ങൾ തുടങ്ങി, സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മവും. അപ്പൊ പിന്നെ അദ്വൈതികളും അത് ഏറ്റുപിടിച്ച് സഗുണത്തിലേക്ക് പോയി. ഭാഷ്യത്തിന്റെ നിലയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാത്തത്. അങ്ങനെ കുറെ വാക്കുകളുണ്ട് നമ്മൾ ഭാഷയത്തിൽ. അത്തരം വാക്കുകൾ മനഃപൂർവ്വം തന്നെ ഞാൻ ഒഴിവാക്കാറുണ്ട്. ഭാഷ്യകാലം ചർച്ച ചെയ്യാത്തതും ഭാഷ്യകാലം ശേഷം അദ്വൈതികൾ ഒരുപാട് ചർച്ച ചെയ്തു. അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഷ്യത്തിന് ശേഷമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നു. അപ്പൊ അവിടെ അതൊക്കെ ചർച്ചയ്ക്ക് വരും. നമ്മളിവിടെ ഭാഷ്യത്തിൽ നിന്നുകൊണ്ടാണ്, അതിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ മനോമയനാണ് മനസ്സാകുന്ന ഉപാധിയോട് കൂടിയതുകൊണ്ട് മനോമയനെന്ന് പറയുന്നു. മനസ്സുകൊണ്ട് ദർശിക്കുന്നതുകൊണ്ട് മനോമയനെന്ന് പറയുന്നു. പുരുഷ ഭാസത്യ ഭാസ്വരൂപൻ ഭസ്വരൻ എന്ന് പറയുന്നു. ചൈതന്യമാണ്, പ്രകാശസ്വരൂപനാണ് പുരുഷ. തസ്മിൻ അന്തർഹൃദയേ, അന്തർഹൃദയത്തിൽ യഥാ വ്രീഹിർവാ യവോ വാ വ്രീഹി പോലെ, യവം പോലെ എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ടെന്നർത്ഥം. അങ്ങനെയാണ്. അപ്പൊ പ്രത്യേകിച്ച് പുരുഷൻ ഒരു നെല്ലിന്റെ അത്രയും വലിപ്പം അല്ലെങ്കിൽ യവത്തിന്റെ അത്രയും വലിപ്പമെന്ന് അതിന്റെ കൃത്യമായ കണക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ ധ്യാനിക്കുമ്പോൾ മത്തങ്ങ പോലെ ധ്യാനിക്കാൻ പറ്റില്ലല്ലോ. ഹൃദയത്തിൽ മത്തങ്ങ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിനേക്കാളും വലുതായിപ്പോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെറിയ സാധനം. അതുകൊണ്ട് യവം ബ്രീഹി സൂക്ഷ്മമായി ഇരിക്കുന്നു അന്തർഹൃദയെ സയേഷ സർവസ് ഈശാന. അങ്ങനെയുള്ള ആ പുരുഷൻ സർവത്തിനെയും ഭരിക്കുന്നവനാണ്, സർവത്തിന്റെ അധിപതിയാണ്. ഭരിക്കുന്നവനെന്ന് പറഞ്ഞാൽ ഭാഷകാലം പറയും ഒരു മന്ത്രിക്കും ഭരണമുണ്ട്, പക്ഷെ അത് ചക്രവർത്തിയുടെ ഭരണത്തിന്റെ കീഴിലാണ്, അതുകൊണ്ട് മന്ത്രിക്കും മേളിലാണ്. അതാണ് സർവസ്യ അധിപതി, ചക്രവർത്തിയെ പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപാസകൻ ഇങ്ങനെ ഭാവന ചെയ്യുന്നതുകൊണ്ട് ആ ഉപാസകനും അങ്ങനെയുള്ള ചില സർവ ഈശാനത്വം പോലെയുള്ള ചിലതൊക്കെ വന്നു ചേരുന്നു. അതുകൊണ്ടാണ് യോഗിക്ക് ആൾക്കാരെയൊക്കെ സ്വാധീനിക്കാനും അവരെയൊക്കെ നയിക്കാനും ഒക്കെ കഴിയുന്നത് എന്ന് ഭാഷ്യകാരം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ അത് പറയുന്നില്ല ഭാഷ്യകാരൻ, അവിടെ അതിനു മുമ്പും ബിംബുമല്ല അങ്ങനെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെയും അങ്ങനെ ഒരു ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സർവമിതം പ്രശാസ്തി, അവൻ സർവത്തെയും യതിതം ഗീഞ്ച, ഇവിടെ എന്തൊക്കെയുണ്ടോ എല്ലാത്തിനെയും അവൻ പ്രശാസനം ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഉപാസന അല്ലെങ്കിൽ ധ്യാനം, അതിലൂടെയുള്ള ആത്മദർശനം, അതും ഭാഷ്യകാരൻ അംഗീകരിച്ച കാര്യം തന്നെയാണ്. പക്ഷെ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ അതല്ല, രണ്ട് വ്യത്യാസം മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ആൾക്കാർ തത്വജ്ഞാനത്തിന് ഉപാസന കൂടിയേ തീരും, അല്ലെങ്കിൽ ഉപാസനയുടെ ഫലമാണ് തത്വജ്ഞാനമെന്ന് എത്തിച്ചേരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത് ഉപാസനയുടെ പ്രകരണമാണ്, ഉപാസന എങ്ങനെയെന്നുള്ള കാര്യം പറയുകയാണ്, അതിന്റെ വിശേഷതകളെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിന് തത്വജ്ഞാനത്തിൽ നിന്നും വേറിട്ട് തന്നെ മനസ്സിലാകണം. ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അതടുത്തവന് തത്ര സംശയ, സംശയം വരും. കിം ഇയം ഏക വിദ്യ, ഇവിടുത്തെ സംശയതാണ്. തത്വജ്ഞാനവും ഉപാസന, അതിന്റെ വ്യത്യാസങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്, ഇവിടെ ആ ഉപാസനയെ കുറിച്ച് ഉപാസനയെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്നി രഹസ്യ ബൃഹദാരണികയോർ ഗുണോപസംഹാരസ്ഥ ഊത ദേയിമേ വിദ്യ ഗുണാനുപസംഹാരസ്ഥ. ഇവിടെ രണ്ടിടത്തും പറയുന്ന ഒരു ഉപാസനയാണോ അതോ രണ്ടുപാസനയാണോ, ഇതാണ് ഇവിടുത്തെ ചർച്ച. ഇവിടെ ഗുണോപസംഹാരം, ഒരിടത്ത് പറയാത്ത ഗുണങ്ങള് മറ്റു സ്ഥലത്തും ഗ്രഹിക്കണമോ അതോ വേണ്ടയോ? എന്നാലും ഉപാസന ശരിക്കും ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഒരു ശാഖയിലാണ് വന്നിരിക്കുന്നത്. ഒരു ശാഖ എന്ന് വെച്ചാൽ ഒരേയാൾ അധ്യയനം ചെയ്യുന്നതാണ്. അപ്പൊ രണ്ടിടത്ത് രണ്ട് രീതി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉപാസിക്കും? അപ്പൊ ഇത്തരത്തിലുള്ള ആത്മ ഉപാസനയും വൈദിക കാലത്തുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിൽക്കാലത്ത് ഇത് കേവലം ഇതിന്റെ പഠനം മാത്രമായി. ഉപാസനയില്ലാതെ വന്നു, അതും ഈ സാധാരണ ആൾക്കാർ പറയുന്നു ഇത് പഠിച്ചാ പോരാ എന്ന് പറയും. അതും ശരിയാണ്, പഠിച്ചാ പോരാന്ന് പറഞ്ഞാൽ പഠനമെന്ന് പറയുമ്പം സമാമനാനം എന്നതിന് അർത്ഥമുണ്ട്, ചൊല്ലുക എന്നേ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് പഠിച്ചാ പോരാന്ന് പറയുന്നത്. പിന്നെയോ അർത്ഥഗ്രഹണം കൂടെ വേണം. അർത്ഥഗ്രഹണം കൂടെ വരുമ്പോഴേ അവിടെ ഉപാസനയാകത്തുള്ളൂ. വിശിഷ്ടാർത്ഥയുക്താനം ശബ്ദാനം പഠനം, അതാണ് ശരിക്കും അധ്യയനം. വിശിഷ്ടാർത്ഥയുക്തമായിരിക്കുന്ന ശബ്ദങ്ങളുടെ പഠനം അധ്യയനമാകത്തുള്ളൂ. അധ്യയനമാകുമ്പോഴാണ് അത് ഉപാസനയാകുന്നത്. ഇനി അക്ഷരഗ്രഹണ രൂപത്തിലുള്ള അധ്യയനത്തെ കുറിച്ചും പറയുന്നുണ്ട്. അക്ഷരം ഗ്രഹിക്കുക, അങ്ങനെ ഒരു അധ്യയനം ഇല്ലെന്നല്ല, അങ്ങനെ ഒരു അധ്യയനത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അർത്ഥം ഉണ്ടാവണമെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടാവണം. അർത്ഥഗ്രഹണത്തിന് വാക്കുകൾ ആവശ്യമാണ്. അത് തന്നെ അക്ഷരഗ്രഹണ രൂപത്തിലുള്ള ഒരു അധ്യയനം അങ്ങനെയുണ്ട്. വേദാധ്യയനം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വിശിഷ്ടാർത്ഥ സഹിതമായ പഠന രൂപത്തിലുള്ള അധ്യയനമുണ്ട്. ഈ വ്യത്യാസം വരുന്ന എങ്ങനെ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു? ആ അതാണ്, അഞ്ചാമത്തെ വയസ്സിന് ഏഴാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്യിച്ചിട്ട് അവൻ അവിടെ അവന്റെ അധ്യയനം എന്ന് പറയുന്നത് എന്താ? അക്ഷരഗ്രഹണ രൂപത്തിലുള്ള അധ്യയനമാണ്. അവൻ ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. ബുദ്ധിക്ക് പക്വതയില്ല, അത് വെറും ടേപ്പ് റെക്കോർഡ് പോലെയാണ്. അത് പാടില്ലെന്നല്ല പറയുന്നത്, അങ്ങനെ കഴിയും. തുടക്കം ആ രീതിയിലേ പറ്റൂ. അങ്ങനെ വേദ അധ്യയനം ചെയ്തിട്ട് പിന്നെ ധർമ്മമീമാംസ, അവ കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ ഉറയ്ക്കും. അതുകൂടെ കഴിഞ്ഞേ അധ്യയനം പൂർത്തിയാക്കാവൂ. അല്ലാതെ ഇതിങ്ങനെ ചൊല്ലിയിട്ട് നിർത്താൻ പാടില്ല. പക്ഷെ എന്തായാലും എപ്പോഴായാലും അധ്യയനം നടത്തുമ്പോൾ കേവലം അവിടെ അക്ഷരഗ്രഹണമേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ പിന്നെ ഇന്നാണെങ്കിൽ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഇതൊക്കെ പഴയ രീതി അനുസരിച്ച് പറയുകയാണ്. ഇന്നിപ്പോൾ ഒന്നിച്ച് നമുക്ക് വായിച്ചു നോക്കാം. വായിക്കുന്നതിൻ്റെ താഴെ അർത്ഥം എഴുതിയിട്ടുണ്ട്, അർത്ഥവും ഗ്രഹിക്കാം. അപ്പോൾ അധ്യയനം എന്ന് പറയുന്നത് ഇന്ന് ലിഖിത പാഠമെന്ന് പറയുമ്പോൾ പഴയ അധ്യയനമായിട്ട് ഗുരു ഉച്ചാരണ അനുച്ചാരണം എന്ന് പറയുന്ന അധ്യയനമായിട്ട് ഒരു ബന്ധമില്ല. ഈ പറയുന്നതൊക്കെ അന്നത്തെ കാലമാണ്, ആ അധ്യയനത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ന് വേറെ വഴിയൊന്നുമില്ല. അന്ന് അക്ഷരഗ്രഹണ രൂപത്തിൽ ഇതെല്ലാം ഗ്രഹിക്കുക, ഗ്രഹിച്ചതിന് ശേഷം പിന്നെ അർത്ഥവിചാരം, പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അർത്ഥവിചാരമേ വേണ്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ? അങ്ങനെയില്ല. ഒരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്, വേദമന്ത്രങ്ങൾക്ക് ഉച്ചാരണം മാത്രമുള്ള അർത്ഥമേ ചിന്തിക്കേണ്ട, അർത്ഥമില്ല എന്ന്. എന്ന് പറയാൻ പിന്നെ പൂർവമീമാംസ എന്താ? അത് ഇത് കൊണ്ട് കാശ് ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിച്ചാൽ എന്ന് പറയുന്നാൽ ഇതെല്ലാം അവരവരുടെ സൗകര്യത്തിന് വേണ്ടിയാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയും ചിലപ്പോ പറഞ്ഞു കളയും. ഒരു കല്യാൺ മാസയിൽ ഒരു ആധികാരികമായ ലേഖനത്തിൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞേക്കണത് കല്യാൺ. അങ്ങനെയാണ് പിന്നെ യാസ്കൻ മോദൻ ഇങ്ങോട്ടുള്ളവരല്ല ബുദ്ധമത്തില്ല. ആധികാരികമല്ല, അതൊക്കെ സൗകര്യങ്ങള്. ആധികാരികമായി പറയുന്ന എങ്ങനെ? യാസ്കനെയും ജൈമിനിയും കുമാരഭട്ടനെയും പ്രഭാകരപുരിനെയും എല്ലാം തള്ളിക്കളയാൻ പറ്റും. അത് പറയുന്ന ഇതാണ്. അങ്ങനെ ഒരു ഭ്രമം ചിലപ്പോൾ പറ്റാം. കാരണം വേദാധ്യയനം എന്ന് പറയുന്നത് അക്ഷരഗ്രഹണമാണെന്ന് പറയുന്നുണ്ട് പലയിടത്ത്. അങ്ങനെ പറയുന്ന എന്തുകൊണ്ട്? അതാണിപ്പോ പറഞ്ഞത്. ഉപനയനം ചെയ്തിട്ട് വേദാധ്യയനം ചെയ്യുമ്പോൾ അതിന് അക്ഷരമേ ഗ്രഹിക്കാൻ പറ്റും. അതിനർത്ഥം അർത്ഥഗ്രഹണം വേണ്ടെന്നല്ല, അധഗ്രഹണം വേണം. അതില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യും? ഒരു മന്ത്രത്തിന്റെ അർത്ഥം അറിയാതെ അത് എവിടെ എങ്ങനെ ഉപയോഗിക്കും? ഇതിന്റെ ഉപയോഗം എന്തോന്നുള്ള ചോദ്യം വരും. വേദ അധ്യയനത്തിന്റെ എന്താ ഉപയോഗം? ഇന്ന മന്ത്രം ഇന്ന സ്ഥലത്ത് ചൊല്ലാന്നുണ്ട്, അതിന് അതല്ല, അതെങ്ങനെ മനസ്സിലാക്കും? ഇന്ന മന്ത്രം എന്ന് പറയുന്നു, ഇന്ന സ്ഥലത്ത് അത് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്റെ അർത്ഥം മനസ്സിലാക്കിയല്ലേ പറ്റൂ. ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഇന്ന മരുന്നുണ്ടാക്കുമ്പോ ഇത് ചൊല്ലുക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ മരുന്നുണ്ടാക്കുമ്പോ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടുണ്ടാക്കുക, അതിൽ അർത്ഥം നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോ സാധാരണ നമ്മള് പല സ്ഥലത്തും നമ്മള് ഹും ഭട്ട് ഇതൊക്കെ ചൊല്ലുന്നിടത്ത് ആർക്കും അർത്ഥമൊന്നും അറിയത്തില്ല. അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, വൈദികമായ മന്ത്രങ്ങൾ അത് പല ഭാഗങ്ങളിലും അർത്ഥം അറിഞ്ഞാലേ അവിടെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ കർമ്മവും ചെയ്യാൻ ഒക്കത്തില്ല. ഒരാളത് ചെല്ലുമ്പോൾ ഇഷേ തോർജെ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്, അത് പലാശത്തിന്റെ അത് ഛേദിക്കുന്ന സമയത്താണ് ആ മന്ത്രം ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങനെ അത് ഉപയോഗിക്കും, അത് ഛേദിക്കുന്ന സമയത്താണ് അത് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ആ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അത് എവിടെ നിന്ന് ഉപയോഗിക്കുന്ന എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം ഇതെല്ലാം ഒരു നീണ്ട കർമ്മമാണ്, ആ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. കർമ്മത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് സാധാരണ പൂജകളിലും തന്നെ ആവാഹയാമി നിവേദയാമി എന്നൊക്കെ പറയുമ്പോൾ അത് ആ ചെയ്യുന്ന സന്ദർഭങ്ങളിലല്ലേ അത് ഉപയോഗിക്കാൻ പറ്റും. അത് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഈ അത് തന്നെ അത് അർത്ഥം അറിഞ്ഞിട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്. ചിട്ടപ്പെടുത്തണമെങ്കിൽ അർത്ഥം അറിയണ്ടേ? ഈ ഇത് ചൊല്ലുന്നവന് അർത്ഥം അറിയില്ല എന്ന് പറയുന്നത് അത് ദോഷമാണ്. അർത്ഥം അറിഞ്ഞിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നാ പറയുന്നത്. ഖണ്ഡാം നാദയാമി എന്ന് പറയുന്നത് എവിടെയായിരിക്കും ചൊല്ലുന്നത്? മണിയടിക്കുന്ന സമയത്തല്ലേ ചൊല്ലാൻ പറ്റും, എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതി. അപ്പൊ അർത്ഥം പറഞ്ഞാലേ അത്. പിന്നെ സാധാരണ മണിയടിക്കുന്ന രൂപം ഖണ്ഡ എന്ന് പറഞ്ഞാൽ ഇതെന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് ചൊല്ലുക, അറിഞ്ഞും കൊണ്ടായിരിക്കണമെന്നില്ല, ഒരു ഊഹം വെച്ച്. അത് ചിലപ്പോൾ ചെണ്ടയായിരിക്കും അടിക്കുന്നത്, ഖണ്ഡാന്ന്. ഖണ്ഡയും ചെണ്ടയും തമ്മിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടി ഖണ്ഡാന്ന് പറയും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത് തന്ത്രിമാരുടെ പൂജയിലൊക്കെ. ഇതല്ല പറയുന്നു, വൈദികമായ പൂജ എന്ന് പറയുമ്പോൾ അത് ചിട്ടപ്പെടുത്തിയണമെങ്കിൽ അർത്ഥം പറഞ്ഞാലേ പറ്റും, അർത്ഥം അറിയാതെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോ ഈ പറയുന്ന പോലെ ഉദ്ഗാതാവിനെ അവിടെ നിർത്തുന്നു ചൊല്ലാൻ പറയും, അവനെ നിന്നും നിലവിളിക്കുക, അറിഞ്ഞിട്ടായിരിക്കണമെന്നില്ല, പക്ഷെ അറിഞ്ഞൊരാൾ വേണം അവിടെ, അല്ലാതെ ചിട്ടപ്പെടുത്താൻ ഒന്നും സാധ്യമേ അല്ല. അതുകൊണ്ടിവിടെ അധ്യയനത്തിൽ കേവലം എന്താണ് അക്ഷരഗ്രഹണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അർത്ഥഗ്രഹണവും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് വിശേഷിച്ച് ഉപാസനയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണല്ലോ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത്. അർത്ഥത്തെക്കുറിച്ചല്ലേ ചർച്ച മുഴുവൻ, അർത്ഥത്തെക്കുറിച്ചാണ്, അല്ലാതെ ശബ്ദത്തെക്കുറിച്ചല്ല. അങ്ങനൊരു ചർച്ചയെ വരുന്നില്ല. എന്തുകൊണ്ട്? ഈ ഭാഗങ്ങളിലെല്ലാം ശബ്ദത്തെക്കുറിച്ച് ചർച്ച വരുന്നില്ല, അർത്ഥത്തെക്കുറിച്ചാണ് ചർച്ച. എങ്ങനെയാണ്? അവിടെ പറഞ്ഞ ഉപാസന ഉപാസന ഒന്നാണോ? അവിടെ പറഞ്ഞ ഗുണങ്ങൾ എവിടെ എടുക്കാം? എന്തുകൊണ്ടാണ് അവിടെ ശബ്ദത്തെക്കുറിച്ച് ചർച്ച വരാത്തത്? അത് അധ്യയനം ചെയ്ത് സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു ശാഖ അധ്യയനം ചെയ്യുന്ന ആള് മുഴുവൻ അത് അധ്യയനം ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമൊന്നുമില്ല. ആ മാറ്റം വരാത്തൊരു ബോധിച്ചു, അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ഒരു ചർച്ചയേ വരുന്നില്ല. ചർച്ച വരുന്ന അർത്ഥത്തെ സംബന്ധിച്ചാണ്. അർത്ഥഗ്രഹണം കൂടാതെ എങ്ങനെ അർത്ഥം കൂടി ചർച്ച വരും? അപ്പോൾ ആരെങ്കിലും പറയുകയാണ് വേദമന്ത്രത്തിന് അർത്ഥമില്ല, അർത്ഥം ഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആധികാരികമായ ഒരു പഠനം എങ്ങനെ പറയാൻ പറ്റും? അത് കാണും. ഡിഗ്രി ഉള്ളവർക്ക് വിവരമില്ല എന്നുള്ളത് അറിയാൻ വേണ്ടി ദൂരെയെങ്കിലും പോകേണ്ട കാര്യമില്ല. കൂടുതലൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല.